ഒരാശയം ശരിയല്ലെന്ന് പറഞ്ഞാൽ ശരിയെന്ന് ആര് പറഞ്ഞാൽ? ആരോ ആരുടെ ആശയത്തെ കുറിച്ച് പറയുന്നു എന്നുള്ളതല്ല. ശരിയും തെറ്റും നിർണയിക്കുന്നതിനുള്ള ഒരു പൊതു മാനദണ്ഡത്തെ സ്വീകരിക്കണം ആദ്യം. അത് സ്വീകരിച്ചിട്ട് ശരിയേത് തെറ്റേതാണെന്ന് ചിന്തിക്കുമ്പോൾ ശരിയല്ലെങ്കിൽ ശരിയല്ല, തെറ്റാണെങ്കിൽ തെറ്റാണ്, ശരിയാണെങ്കിൽ ശരിയാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. കാരണം ഇത് ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ഒരു ചിന്തയാണ്, പുതിയൊരു ചിന്തയല്ല, പഴയൊരു ചിന്തയാണ്. അപ്പോൾ അതിന് ചില വ്യവസ്ഥാപിതമായ രീതികളുണ്ട്, ഭാഷയ്ക്ക് ചില നിയമങ്ങളുണ്ട്. ഇതൊക്കെ സാമാന്യമായി എല്ലാവരും സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ ആ വ്യതിചലിക്കുന്നതിന് തെറ്റെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അദ്വൈതമാണ്, അതെല്ലാവരും അംഗീകരിക്കുന്നു. അദ്വൈതമാണ് പറയുന്നത്, ഇവരെല്ലാവരും പറയുന്നുള്ളത് അദ്വൈതമാണ്. അദ്വൈതമാണെങ്കിൽ പിന്നെ അദ്വൈതത്തെ എങ്ങനെ വിശദീകരിക്കണം? അതനുസരിച്ച് വിശദീകരിക്കും. പിന്നെ അത് ഈ പദ്യങ്ങളിലുണ്ടോ, എവിടെയും എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഓരോ വരികൾക്കനുസരിച്ച് അദ്വൈതത്തെ വിശദീകരിക്കും. അദ്വൈതം എന്ന് പറയുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് ഈ പാരമ്പര്യ രീതിയിലുള്ള ഒരു അദ്വൈതമല്ല, ഗുരുവിന്റെ ഒരു പ്രത്യേക ഗുരുവിന്റേതായ രീതിയിലുള്ള ഒരു അദ്വൈതമാണെന്നാണ്. അത് ശരിയാണ്, പാരമ്പര്യമായ രീതികളിൽ നിന്ന് ഗുരുവിന്റേതായ ഒരു വ്യക്തിത്വം അതിനധികമായിട്ട് കാണാൻ കഴിയും. അപ്പൊ അതുകൂടെ അത് പറയുന്നത് ശരിയാണ്, അത് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഭാഷ പദാർത്ഥം വാക്യാർത്ഥം അതൊക്കെ അതൊന്നും തെറ്റാൻ പാടില്ലല്ലോ. പിന്നെ ഗുരുവിന്റെ അപൂർവതകൾ എന്തെങ്കിലും ഇതിനകത്ത് ഒരാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സാധാരണ ചിലരൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും ഇതൊരു അദ്വൈത പ്രകരണമാണെന്ന് പറയും. അദ്വൈത പ്രകരണമെന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. അദ്വൈത പ്രകരണമെന്ന് പറയുന്ന ഒരു പാരമ്പര്യ രീതിയിൽ പറയുന്ന പ്രകരണം, പ്രകരണ ഗ്രന്ഥം എന്ന് പറയും. അങ്ങനെ അദ്വൈതത്തിന്റെ ഒരു പ്രകരണമെന്ന് പറയാൻ പറ്റില്ല. പ്രകടനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിന്റെ ഒരു വിഷയം എടുത്ത് അതിനെ ചർച്ച ചെയ്യുന്നതിനാണ് പ്രകടനം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്ത്. ഇതെന്ന് പറയുമ്പോൾ ഒരു അദ്വൈത ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്ത് ചർച്ച ചെയ്യുന്നതല്ല. പ്രകടനം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗമെന്നേ അതിനർത്ഥമാണ്. ശാസ്ത്ര ഏകദേശ സംബന്ധം ശാസ്ത്ര കാര്യാന്തരേ സ്ഥിതം അഹു പ്രകരണം നാമ ഗ്രന്ഥഭേദം വിപശ്ചിത. ഇത് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നിടത്ത് തന്നെ തെറ്റുണ്ട്. ഈ പ്രകരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത് പറഞ്ഞത് മീമാംസാ ശാസ്ത്രത്തെ സംബന്ധിച്ചുമാണ്. മീമാംസ എന്ന് പറയുന്നത് പൂർവ്വമീമാംസ, വളരെ വിപുലമായ ഒരു ശാസ്ത്രമാണ്. പിൽക്കാലത്ത് പലരും വന്നപ്പോൾ അതിലെ ഓരോ വിഷയങ്ങളെ പ്രത്യേകം ചർച്ച ചെയ്ത് ഓരോ ഗ്രന്ഥം ഉണ്ടായി. അപ്പോൾ അതിനാണ് പ്രകരണം എന്ന് വിളിക്കാൻ തുടങ്ങി. ജൈമിനീയ മീമാംസ വളരെ വിപുലമായ സൂത്രവും ഭാഷയും പിന്നെ വ്യാഖ്യാനങ്ങളും ഒക്കെയാണ്. അതിന്നിപ്പോൾ ഒരാൾ ഒരു വിധി വിവേകം, ഒരാളതിന്റെ വിധി എന്ന് പറയുന്ന ഒരു ഭാഗം എടുത്ത് അതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അതെന്തായി മീമാംസയിലെ ഒരു പ്രകരണമായി. അങ്ങനെ വരുന്നിടത്ത് പ്രകരണം എന്ന് പറയാൻ പറ്റും. ഉപക്രമ പരാക്രമം. അതൊരു പ്രകരണമാണ്, ഉപക്രമം, ഉപസംഹാരം, അഭ്യാസ അപൂർവത, ഫലം, അർത്ഥവാദ, ഉപപത്തി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രന്ഥം, മീമാംസയുടെ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിന് ഒന്നാമത് ആ ശാസ്ത്രത്തിന് തന്നെ ഇങ്ങനെ ഒരു സമഗ്രതയില്ല, പല പല വിഷയങ്ങളെ കൂട്ടിയിണക്കുന്നതാണ് മീമാംസ എന്ന് പറയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഈ പ്രകരണങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഓരോ വിഷയങ്ങളും അവിടെ പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്യും. അപ്പൊ ഈ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അത് അദ്വൈതം പൊതുവെ തന്നെ ഒരു സമഗ്രതയുള്ള ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഒരു കുറച്ച് വരികളിൽ തന്നെ അദ്വൈതത്തിന്റെ പ്രധാന ആശയങ്ങളെല്ലാം പറയാൻ പറ്റും. ഇപ്പൊ ഒരു ശ്ലോകത്തിൽ പറയും, ശ്ലോകാർത്ഥേന പ്രവക്ഷ്യ. എന്താണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യം, ഇങ്ങനെയൊക്കെ എന്താണ് അതിന്റെ സാരത്തെ ഗ്രഹിച്ച് അദ്വൈതത്തെ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊരു പ്രകരണമല്ല, കാരണം അത് അദ്വൈതത്തിന്റെ ഒരു സാരം അതിനടങ്ങിയിട്ടുണ്ട്. അത്രയും പറഞ്ഞാലും മതി. ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യഥത്വം ഗ്രന്ഥകൂടി ഭീ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവ ബ്രഹ്മീയം. ഇത് അദ്വൈതത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് അതിനെ പ്രകരണമെന്ന് പറയാൻ പറ്റും. മറ്റേ ശാസ്ത്രത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം എടുക്കുന്നു. പഞ്ചദേശി, പഞ്ചദേശിയില് എന്താണ് പഞ്ചകോശ വിവേകം എന്നൊരു ഒരു വിഷയത്തെ എടുത്ത് ചർച്ച ചെയ്യും. പൊതുവായില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അതിനൊരു പ്രകരണമെന്ന് പറയാം. പഞ്ചകോശ വിവേകം, വേദാന്ത പരിഭാഷ, പ്രത്യക്ഷ പ്രമാണം ചർച്ച ചെയ്യുന്നു, അതൊരു പ്രകരണം എന്ന് പറയാം. അല്ലാതെ ഈ മീമാംസയുടെ ചുവട് പിടിച്ച് അങ്ങനെ ആൾക്കാർ ചെറിയ ചെറിയ പുസ്തകങ്ങളെയൊക്കെ പ്രകരണമെന്ന് പറയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ അദ്വൈതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ പ്രകരണമെന്ന് പറയുന്നതിനധികം യോജിക്കുന്ന ഒരു സംഗതിയല്ല. ശാസ്ത്ര ഏകദേശ സംബന്ധം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെടുക്കുക, പ്രത്യേകിച്ച് ശാസ്ത്ര കാര്യാന്തരേസ്ഥിതി, ആ ശാസ്ത്രത്തിന്റെ തന്നെ അത് ചർച്ച ചെയ്യാൻ വേണ്ടി കാര്യാന്തരങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇപ്പൊ പഞ്ചകോശ വിവേകം എന്ന് പറഞ്ഞാൽ പഞ്ചകോശ വിവേകം എങ്ങനെയെന്ന് അവിടെ പറയുന്നത്, അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ആത്മാവ്, ജീവാത്മാവ്, പരമാത്മാവ് എല്ലാം കൂടെ അവിടെ പറയുന്നേ ഉള്ളൂ. ശാസ്ത്ര കാര്യാന്തരീ സ്ഥിതി, അതാണ് പ്രകരണം. അത് ഇതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ലോ. ഇത് ആത്മോപദേശമാണ്. ആത്മോപദേശം എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തെ സമഗ്രമായി പ്രതിപാദിക്കുകയാണ്. ഇനിയൊന്നും പ്രതിപാദിക്കാനില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും എല്ലാം പറയാൻ പറ്റില്ല. വീണ്ടും പറയാനുണ്ടെങ്കിലും കാണും, വിശദീകരണങ്ങൾക്കുള്ള അവസരങ്ങൾ എപ്പോഴും കിടക്കും. അതല്ല, സമഗ്രമായി ഒരു വിഷയത്തെ പറയുക. ഇപ്പോ ബ്രഹ്മവിദ്യാ പഞ്ചകം, അതൊരു പ്രകരണമല്ല, കാരണം അദ്വൈതത്തിന്റെ എല്ലാ കാര്യങ്ങളും അതി പറഞ്ഞു. അദ്വൈത ദീപിക, അദ്വൈതത്തിന്റെ പ്രധാനമായ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു. അതിന് അപൂർണമാണെങ്കിൽ കൂടി അതൊരു പ്രകരണമല്ല. ഇപ്പൊ ഇതൊന്നും അദ്വൈത പ്രകരണങ്ങളല്ല, അത് മീമാംസയ്ക്ക് അത് യോജിക്കത്തുള്ളൂ. പക്ഷെ പൊതുവെ ഇങ്ങനെ പറയും, ഇതൊക്കെ പ്രകരണ ഗ്രന്ഥങ്ങളാണ്. പിന്നെ പ്രകരണമല്ലാത്ത ഏതെന്ന് ചോദിച്ചു, ചില ആൾക്കാർ പറയുന്നത് പ്രകരണമല്ലാത്ത വാദഗ്രന്ഥങ്ങളാണ്. ഇങ്ങനെ ചിലർ പറയും വാദഗ്രന്ഥങ്ങൾ അല്ലാത്തത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പ്രകരണത്തിന്റെ ലക്ഷണം അവിടെ യോജിക്കത്തില്ല. ശാസ്ത്ര ഏകദേശ സംബന്ധ ശാസ്ത്ര കാര്യാന്തരീസ്ഥിതം എന്ന് പറയുന്നതൊന്നും യോജിക്കില്ല, കാരണം അത് വാദഗ്രന്ഥങ്ങളെ കുറിച്ചല്ല പറയുന്നത്. അതാണ് പ്രകരണത്തിന്റെ ലക്ഷണം പറയുന്നത്. അപ്പൊ അദ്വൈത പ്രകരണം എന്നൊക്കെ പറഞ്ഞ ചില വ്യാഖ്യാതാക്കളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് ശരിയായ ഒരു ധാരണയില്ലാത്തതാണ്. അങ്ങനെയല്ല, ഇതിപ്പോ ഒരു വിഷയത്തെ സമഗ്രമായി പ്രതിപാദിക്കുന്നു. അത് ഇവിടെ ഇപ്പോ അദ്വൈത തത്വത്തെ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് സാധാരണ പാരമ്പര്യമായി പറഞ്ഞു വരുന്ന അദ്വൈത തത്വവും അതിനോടൊപ്പം തന്നെ മതം എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്നു. ഈ മതം എന്ന് പറയുന്ന റിലിജിയൻ എന്ന് പറയുന്ന മതം അതൊന്നും അദ്വൈതത്തിന്റെ പാരമ്പര്യപ്പെടുന്ന ഒരു വിഷയമേ അല്ല. അദ്വൈതത്തിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. ഒരദ്വൈതികളും അത് മുമ്പ് ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല. മുമ്പ് അറിയപ്പെടുന്ന ആരും അങ്ങനെ അതിനൊരു വിഷയമായിട്ടെടുത്ത് ചർച്ച ചെയ്തിട്ടില്ല. ഗുരു പറയുന്നതിന് മുമ്പ് അയ്യാ വൈകുണ്ഠസ്വാമി പറഞ്ഞിട്ടുണ്ട് കടവളൊന്നാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അതിനൊരു ഇതുപോലൊരു നിരൂപണം ആരും നടത്തിയിട്ടില്ല. അത് അദ്ദേഹം അത് വേറെ രീതിയിൽ പറഞ്ഞാണ്. ഒരു പക്ഷെ അതായിരിക്കും ഗുരുവിനും പ്രചോദനമായത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ആശയം. പക്ഷെ സാധാരണ അദ്വൈത ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ ഒരാശയം പറയാറില്ല. പിന്നെ ഇവിടെ പറയുന്ന പരോപകാരം പോലെയുള്ള കാര്യങ്ങൾ അതൊന്നും അദ്വൈതത്തിൽ സാറിനെ പരോപകാരം എന്ന് പറയുന്ന വിഷയം അദ്വൈതത്തിൽ ചർച്ച ചെയ്യാറില്ല. അവിടെ പരമാവധി പറയുന്നത് എന്താണോ എല്ലാം ആത്മാവായി കാണണം. അപ്പോൾ എല്ലാം ആത്മാവായി കണ്ടുകൊണ്ട് താൻ സുഖദുഃഖങ്ങൾക്കൊന്നും അധീനനാകരുത്. ഇത്രയൊക്കെ പറയത്തുള്ളൂ. ഇപ്പൊ പരോപകാരം എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പരന് പരം പരിതാപമേകരുന്നു ഇരുനിരവാദം. അപ്പൊ പരന് ദ്രോഹം ചെയ്യുന്നവന്റെ ഫലം എന്താണ് അത് പറയുന്നുണ്ട്. ഇന്ന് അദ്വൈതത്തിന്റെ അദ്വൈതത്തെ ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ പിന്നെ ചിലയിടത്തൊക്കെ അപൂർവം ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്നില്ല. ദേയം ദീനജനായ ച വിത്തം, പാവപ്പെട്ടവർക്ക് വിത്തത്തെ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചില ഭാഗങ്ങൾ ഇല്ലാതെ ഇല്ല. അതൊക്കെ വളരെ അപൂർവമാണ്. പ്രധാനമായിട്ട് ശങ്കരാചാര്യത്വം ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട വിദ്യാചാര്യന്മാരും അവരും ഇതിനോട് ചില ഒറ്റപ്പെട്ട ശ്ലോകങ്ങളിലൊക്കെ അതൊക്കെ പറയുന്നു. അതൊരു പ്രധാന വിഷയമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് വളരെ പ്രധാനമായി ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഇത് ഒരു അദ്വൈത പാരമ്പര്യമായ അദ്വൈതത്തിന്റെ ഒരു പ്രകരണമേ അല്ല. അങ്ങനെ ഇതിനെ പരിഗണിക്കാൻ പറ്റത്തില്ല. മറിച്ച് പിന്നെന്താണ്, അദ്വൈതം എന്ന് പറയുന്നത് അതിനെ സമഗ്രമായി പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും പറയാൻ കാരണം പ്രകരണത്തിലേക്ക് പോയതുകൊണ്ടോ? ആ മറ്റേ പല വ്യാഖ്യാതാക്കളും പറയുന്നത് അദ്വൈത ഇതിന്റെ ഗുരുവിന്റേതായ ഒരു മൗലികത ഇതിനകത്തുണ്ടെന്നാണ്. അതുകൊണ്ട് അതിലൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഇതൊക്കെയാണ് അതിന്റെ മൗലികത ആകുന്നത്. അപ്പൊ ആ തത്വത്തെ പറയുന്നിടത്ത് ഗുരുവിന്റേതായ ശൈലിയുണ്ട്. അതിനോടൊന്നും ആർക്കോ വ്യത്യാസം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്വൈത പ്രകരണം അല്ല എന്ന് പറയുന്നത്. പിന്നെ അത് ശരിയല്ലെന്ന് പറയുന്ന ഇതാണ്, പദങ്ങളും പദാർത്ഥവും അന്യമൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. പിന്നെ അതിന്റെ കീഴിൽ എന്തൊക്കെ വലിയ മഹത്തായ കാര്യങ്ങൾ ഒരുപാടൊക്കെ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് ഇതിന്റെയൊക്കെ കീഴിൽ ഒരുപാട് മഹത്തായ കാര്യങ്ങൾ എഴുതി വെക്കാം. എഴുതി വെക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷെ അതിന്റെ വരികളുമായിട്ട് യോജിക്കും. അത്രയേ ഉള്ളൂ. അവിടെയാണ് വിഷയം. അതുമായിട്ട് യോജിപ്പിച്ചെടുക്കും. അങ്ങനെ നോക്കുമ്പോൾ അത് യോജിക്കാത്തതൊക്കെ തെറ്റ് തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പൊതുവായ മാനദണ്ഡം വേണമെന്ന് പറയുന്നത്. ഇതിനും ആദിമശക്തി ഇങ്ങു കാണുന്നു ഇത് സകലംബരം ആദിബീജമാകും മതി അതിലാക്കി മറന്നിടാതെ മായാമതിയറുവാൻ മനനം. മതി അതിലാക്കി, മതിയിൽ എന്നുള്ളതിന് മതിയതിൽ എന്ന് പറയാം. അതൊരു മലയാളത്തിന്റെ രീതിയാണ്. മതിയിൽ ഒരു അതിലെന്നൂടെ അത് ചേർക്കാം. മതിയിൽ മതിയതിൽ. പക്ഷെ ഇവിടെ കൂടുതൽ അർത്ഥത്തിന് വ്യക്തത വരും. എന്താണോ മതി അതിൽ എന്നുവെച്ചാൽ മതിയെ അതിൽ ആക്കി. അതെന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ കാര്യം, മുമ്പെന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? മായയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം മതിയെ മായയിലാക്കി. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു വരുന്നതുമായിട്ട് കൂടുതൽ യോജിപ്പ്, കൂടുതൽ യോജിച്ചു വരുന്ന അർത്ഥം എടുക്കുക. വേറൊരു തരത്തിലുള്ള അർത്ഥം എടുക്കാം, തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും യോജിക്കുന്നത് പറഞ്ഞ പ്രകരണമായിട്ട് ഏറ്റവും യോജിക്കുന്ന അർത്ഥം കണ്ടെത്തണം. അതിനാണ് ഒരാൾ ശ്രമിക്കേണ്ടത്. അപ്പൊ മതിയെ മായയിലാക്കിയെന്ന് കിട്ടും. കാരണം ഇതുവരെ പ്രധാനമായി ചർച്ച ചെയ്തത് എന്താണ്? മയയെ കുറിച്ചാണ് തൊട്ടും. ഇത് സകലംബരം ആദിബീജമാകും. ഇതേ അശ്വിനിയും പറയുന്നുണ്ട്. മതി അതിലാക്കി, മതിയെ ബുദ്ധിയെ മായയിൽ ആക്കി. ബുദ്ധി മായയ്ക്ക് കീഴ്പ്പെട്ട്, മായ എന്ന് പറയുന്നത് മായയും മായാ കാര്യങ്ങളെയൊക്കെ എടുക്കണം. അപ്പോ ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിലാക്കി എന്നർത്ഥം കിട്ടും. മറന്നിടാതെ. അപ്പൊ ഇവിടത്തെ വിഷയം എന്താണ്? ആത്മോപദേശമാണ്. അപ്പൊ അതിനെ മറക്കരുത്, ആത്മോപദേശത്തെ മറക്കരുതെന്നുള്ളതാണ്. അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണ് വിഷയം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ ആത്മോപദേശത്തെ മറക്കരുത്. അതെങ്ങനെയാ മറക്കുന്നത്? മനസ്സ് പ്രാപഞ്ചികമായ വിഷയങ്ങളിലൊക്കെ മുഴുകിപ്പോയി കഴിഞ്ഞാൽ ഈ ആത്മോപദേശം മറക്കും. നേരത്തെ പറഞ്ഞ സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ തത്വത്തെ മറക്കും. അപ്പൊ അത് മറക്കരുതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തിനെ മറക്കരുതെന്ന് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. കാരണം ഇതിന്റെ മൊത്തം വിഷയം ആത്മോപദേശമായതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ഇവിടെ ഇവിടെ അർത്ഥം മാറി വരുന്നത് ഈ മതി അതിലാക്കി എന്നുള്ള ഒറ്റ പദമായിട്ട് മതിയിലാക്കി എന്നെടുക്കുമ്പോഴാണ്. മതിയിലാക്കി എന്ന് പറയുമ്പോൾ എന്തിനാ മതിയിലാക്കണം? ആത്മാവിനെ. അങ്ങനെ അർത്ഥം പറഞ്ഞു. പിന്നെ അതിനെ മറക്കാതെ എന്ന് പറയും. മതി അതിലാക്കി എന്ന് പറയുമ്പോൾ അതെന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞാണ് സർവനാമം. മുമ്പ് എന്തിനെ പറഞ്ഞു? അതിൽ മുമ്പ് പറഞ്ഞു മായയാണ്. ബുദ്ധി മായയിലാക്കി, പ്രാപഞ്ചിക വിഷയങ്ങളിലാക്കി, തത്വത്തെ മറക്കാതെ മായാമതി. വീണ്ടും അതിനെ തന്നെ പറയുന്നു. അപ്പൊ ഇവിടെ മതി എന്ന് പറയുന്നത് നല്ല ബുദ്ധിയെ കുറിച്ചല്ല പറയുന്നു, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന മതിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ആത്മാവിനെ മതിയിലാക്കി ആ മതിയെ കുറിച്ചല്ല പറയുന്നത്, പ്രാപഞ്ചികമായ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന മോഹത്തിൽപ്പെട്ടിരിക്കുന്ന മതി, അതാണ് മായാമതി, മായാരൂപത്തിലുള്ള മതി. കാരണം മതി ബുദ്ധി അറിവ് എന്നിവിടെ പറയുന്നത് സ്വയം പ്രകാശമായ അറിവല്ല. സ്വയം പ്രകാശമായ അറിവിനല്ല പറയുന്നു. അതുകൊണ്ട് എന്തുവരുന്നു, മതി ബുദ്ധി എന്ന് പറയുന്നത് മായാമതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മതി അതിലാക്കി എന്ന് പറയുന്നിടത്തും ഈ മായാമതിയെ പ്രാപഞ്ചികമായ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന മതി. അപ്പോ ആ മതി അറിവാൻ പ്രാസത്തിന് വേണ്ടിയിട്ടാണ് അറിവാൻ എന്നൊക്കെ പറഞ്ഞു പദങ്ങളുടെ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് സകലം പെറും ആദി എന്ന് പറഞ്ഞുകൊണ്ടിവിടെ അറിവാൻ പറ്റുപോകുന്നതിന് മായാമതി ഇല്ലാതാകുന്നതിന് മോഹിപ്പിക്കുന്ന ബുദ്ധി. ഇപ്പൊ ബുദ്ധിയുടെ മോഹം എന്ന് പറയുന്നത് എന്താണ്? ദേഹാത്മബുദ്ധി ഒരു മായാമതിയാണ്. ഞാൻ ദേഹമാണെന്ന് കരുതുന്നത് മായാമതിയാണ്. പിന്നെ അതിന് തുടർന്ന് വരുന്നതെല്ലാം മായാമതിയാണ്. പിന്നെ അതിന് തുടർന്ന് വരുന്ന ഭേദബുദ്ധി, ഭേദബുദ്ധി കൊണ്ട് മനുഷ്യന് വരുന്ന രാഗദ്വേഷങ്ങളും പരസ്പരമുള്ള വഴക്കും വക്കാണവും, ഇതെല്ലാം മതം വരെയുള്ള എല്ലാ വിഷയങ്ങളിലേക്കും പോകും. എല്ലാത്തിനും യോജിക്കും. മായാമതിയാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെ ഇടയിൽ. ഭേദബുദ്ധിയാണ് എല്ലാ തരത്തിലുള്ള വഴക്കും വക്കാണവും കലാ എല്ലാം ഉണ്ടാക്കുന്നതിനൊരു പ്രധാന കാരണം. അതുമാത്രമല്ല, ഭേദബുദ്ധി ഉള്ളവരെല്ലാം വഴക്കാളികളൊന്നുമല്ല. അതൊരു അടിസ്ഥാനപരമായ കാരണമാണ്. അതിനെ തുടർന്ന് പിന്നെ പല പ്രശ്നങ്ങളും വരും. സ്വാർത്ഥത, മമത, പരവിദ്വേഷം, ഇങ്ങനെയുള്ള ഭേദബുദ്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഭേദബുദ്ധി ഇതിനൊക്കെ അടിസ്ഥാനമായിരിക്കുന്നു. അപ്പൊ ആ മായാമതിയുടെ പ്രധാനമായ ഒരു കാര്യമാണ് ദേഹബുദ്ധി. ദേഹബുദ്ധി വരുമ്പോഴത്തേക്ക് ഞാൻ വേറെ നീ വേറെ എന്നുള്ള ബോധം ഉണ്ടാവും. അങ്ങനെ ഒരു ബോധം ഉണ്ടാവും. അതിനെ തുടർന്ന് ബാക്കിയെല്ലാം വരാം. അതുകൊണ്ട് മോഹമതി, മായാമതി, മായയുടെ കാര്യമായതുകൊണ്ടും അത് മായാമതിയാണ്. അതിന്റെ സ്വരൂപം മായാമയം, മായയ്ക്ക് വഞ്ചന എന്നർത്ഥം. വഞ്ചന, ചതി എന്നൊക്കെ മായയ്ക്ക് അർത്ഥമാണ്. അയാളൊരു വലിയ മായാവിയാണെന്ന് പറഞ്ഞാൽ അയാളൊരു വലിയ ചതിയനാണെന്നാണ്. അപ്പൊ തന്നെ തന്നെ ചതിക്കുന്ന മതി, എന്താണ് സത്യം എന്ന് തന്നെ ബോധിപ്പിക്കാതിരിക്കുന്ന ഒരു മതി, അതാണ് ഭേദബുദ്ധി ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഭേദബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സ്വഭാവം അനുസരിച്ച് ബാക്കി കലഹങ്ങളൊക്കെ അയാൾ ഉണ്ടായിക്കോളും. അതുകൊണ്ട് അത് അറ്റുപോകണം, ആ മോഹമതി. അത് ഏറ്റവും അടിസ്ഥാനമായി ഇവിടെ അദ്വൈതത്തിൽ പറയുമ്പോൾ ദേഹാത്മബുദ്ധി, ഞാൻ ഇതാണ് എന്ന് തന്നെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ പരിച്ഛിന്നമാക്കി തന്നെ അന്യനിൽ നിന്ന് അന്യമാക്കുന്ന ബുദ്ധി അറിവാൻ, അതറിയുന്നതിന് എന്ത് ചെയ്യണം? മനനം തുടർന്ന് വിചാരം ചെയ്യണം. എന്തിവിടെ ഈ പറയുന്ന വിചാരം ആത്മതത്വ വിചാരം. ഇവിടെ മിക്കവാറും എല്ലാ പദ്യങ്ങളിലും ഒരു പൂർണമായ ഒരു ആശയത്തെ തന്നെ പറയുന്നുണ്ട്. മിക്കവാറും എല്ലായിടത്തും ചിലയിടത്ത് മാത്രമേ ഒന്നിന്റെ തുടർച്ചയായിട്ട് വരുന്നു, ചില ഭാഗങ്ങളിൽ മാത്രം. മിക്കവാറും സ്ഥലങ്ങളിൽ എന്താണ്, ഒരാശയത്തെ പൂർണ്ണമായിട്ടങ്ങ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മൊത്തം ഈ പറയുന്ന ഗ്രന്ഥത്തിനൊരു പൂർണ്ണത ഉള്ളതുപോലെ തന്നെ ഓരോ പദ്യങ്ങൾക്കും പലയിടത്തും അത് പൂർണ്ണമാണ്. അതിന് സ്വതന്ത്രമായി തന്നെ നിൽക്കാൻ പറ്റും. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചിട്ട് മറ്റുള്ളവർ പദ്യമായിട്ടുള്ള ബന്ധം കണ്ടെത്താം. കണ്ടെത്തിയില്ലെങ്കിലും അത് പൂർണ്ണമാണ്. ഇവിടെ തന്നെ നമുക്ക് സ്വയം പ്രകാശം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ സ്വയം പ്രകാശം അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് പൂർവ്വത്തോട് ബന്ധിപ്പിക്കാം. ഇനി പൂർവ്വത്തോട് ബന്ധിപ്പിച്ചില്ല. ഇത് ഈ പദ്യം വേറെടുത്ത് തന്നെ കിടന്നിരിക്കട്ടെ. ഇതിലും ആദിമശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ട് അവിടെ ബ്രഹ്മത്തെ എടുക്കാൻ പറ്റും. കാരണം അതിലുണ്ടാകുന്ന ശക്തി എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മമല്ല. പിന്നെ അതിന്റെ അടുത്ത് അതിനോട് ബന്ധപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ അതങ്ങനെ സ്വീകരിക്കും. ചിലയിടത്ത് അങ്ങനെയല്ല. സമാ വിഷമ ഇതിനെ കുറിച്ച് പറയുമ്പോൾ തുടർച്ചയായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഒന്ന്, കൂടുതൽ പദ്യങ്ങളിലൂടെയാണ് ആശയത്തെ പൂർണ്ണമാക്കുന്നത്. അങ്ങനെ രണ്ടു തരത്തിലുണ്ട്. ചിലയിടത്ത് ആ പദ്യത്തിൽ തന്നെ ആശയം പൂർണ്ണമായിരിക്കും. അതിന്റെ പൂർവ്വത്തിൽ എന്ത് അതിന്റെ പരത്തിൽ എന്തെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെയാണ് ചിലയിടത്ത്. ചിലയിടത്ത് അങ്ങനെയല്ല. അങ്ങനെ ചിന്തിച്ചാലേ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റൂ. അപ്പൊ ഇവിടെ അത് പൂർണ്ണമായും പറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മത്തിൽ നിന്നും സ്വയം പ്രകാശത്തിൽ നിന്നും മായ ഉണ്ടായി. അതാണ് ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നത്. അപ്പോ മായ മായാകാര്യമാണ് സൃഷ്ടി. ബുദ്ധി എല്ലാം അതിന്റെ കാര്യം തന്നെയാണ്. നമ്മൾ ചിന്തിക്കുന്ന ബുദ്ധിയും മായാകാര്യമാണ്. അപ്പോ നമ്മുടെ ബുദ്ധിയെ ആ മായാകാര്യങ്ങളിൽ പെടുത്തി തത്വത്തെ മറക്കരുത്. അതിനൊരു വഴിയേ ഉള്ളൂ മറക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വഴി? ഈ വിഷയത്തെ കുറിച്ച് തന്നെ കഴിയുന്ന ചിന്തിക്കുക. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് ചിന്തിക്കുന്നത്? ആ വിഷയത്തെ കുറിച്ചുള്ള ദൃഢബോധത്തിന് വേണ്ടി, അതിന്റെ നിശ്ചയത്തിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത്. ആ ദൃഢബോധമാണ് ഈ മായാമതിയെ ഇല്ലാതാക്കുന്നത്. ബുദ്ധിയിലെ പറയുന്ന തത്വത്തെ കുറിച്ച് ഒരു വ്യക്തത വരുത്തി തരുന്ന ആളാണ്. അതുകൊണ്ട് മനനം എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയായിരിക്കണം. അതിങ്ങനെ നമ്മൾ ഒരുപാട് ശാസ്ത്രങ്ങൾ അവിടെ അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വിഷയത്തിൽ നിന്ന് വിട്ടുപോയി ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രയോജനം വരത്തില്ല. പറയുന്ന തത്വത്തെ ബോധ്യം വരത്തക്ക രീതിയിൽ ചിന്തിക്കുന്നു. ആ തത്വത്തെ ബോധ്യം വരാൻ വേണ്ടി എത്ര വേണോ സഞ്ചരിക്കാം. പക്ഷെ ലക്ഷ്യം എന്ന് പറയുന്നത് തത്വനിശ്ചയമാണ്. ദൃഢബോധനതില്ലത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൃഢബോധനം എന്ന് പറയുമ്പോൾ അവന്റെ അജ്ഞാന സംശയ വിപര്യങ്ങളെല്ലാം ഇവിടെ പറയുന്ന പോലെ അറ്റുപോകണം. അതിനു വേണ്ടിയിട്ടുള്ള മനനം അത് തുടരണം. ഏതുവരെ ആ നിശ്ചയം വരുന്നത്. അപ്പൊ അതവിടെ ആശയം പൂർണ്ണമാണ്. മതിയത്തിലാക്കി ബുദ്ധിയെ മായയിൽപ്പെടുത്തി മറന്നിടാതെ, തത്വത്തെ മറന്നിടാതെ മായാമതിയെ അറ്റുപോകുന്നതിന് മായാമയമായ ബുദ്ധി അതില്ലാതാകുന്നതിന് വേണ്ടി മനനം തുടരേണ്ടതാണ്. ഇവിടെ മനനം തുടരേണ്ടതാണ് എന്ന് പറയുന്നതാണ് ആ ഉപദേശത്തിന്റെ പ്രധാനമായ ഭാഗം. ഇതൊരു ഉപദേശമാണ്, ആത്മോപദേശമാണ്. അത് കേൾവിക്കാരൻ എന്ത് ചെയ്യണം? കേൾവിക്കാരന്റെ കർത്തവ്യമായിട്ടാണ് പറയുന്നത്. ഈ മനനം ഇവിടെ തുടരണം. സ്വന്തം കർത്തവ്യമായിട്ട് പറയണം. അറിവതിന് ഇങ്ങനെ ആർക്കും മോതിടേണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് എടുത്ത് ഇത് പറയണം. അങ്ങനെ പറയും. ഇത് രണ്ടും മറ്റുള്ളവരോട് പറയുന്നതും മനനമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് പറയുക എന്ന് പറയുന്നത് അത് സ്വന്തം മനനമാണ്. മറ്റുള്ളവരോട് പറയാതെ നമ്മൾ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വായിക്കുക, ചിന്തിക്കുക, കേൾക്കുക, ഇതൊക്കെയാണ്. അപ്പൊ അത് അവന് പ്രയോജനം ചെയ്യും. നമ്മൾ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ കേൾക്കുന്നവനും പ്രയോജനം ചെയ്യും. ആ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് മറ്റുള്ളവരോട് പറയുക എന്ന് പറയുമ്പോൾ എന്ത് വരും? അതാണ് ചർച്ച. മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളോട് പറയുന്നതിന് ചർച്ചയാണ്. കേൾക്കുന്നവരുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതും നല്ലതാണ്. അവർക്ക് കുറച്ചൊക്കെ ബോധമുണ്ടെങ്കിൽ, ബോധമില്ലാത്തവരുടെ അടുത്ത് ഒരാൾ പറയുമ്പോൾ അവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ഒരാളോടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള തത്വചിന്തയെ അംഗീകരിക്കാത്ത ഒരാള്. അവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാൾ ചിലരിത് ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാത്ത ആൾക്കാരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങളിതൊക്കെ മനസ്സിലാക്കിയ ഒരാണ്, പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നൊരു നിലപാടാണെങ്കിൽ പിന്നെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അവരോട് ചർച്ച ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ചർച്ച ചെയ്യാന്ന് പറയുമ്പോൾ അതും നോക്കണം, അവര് മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ എന്നാണ്. അപ്പോ ഗുരു പറഞ്ഞതുപോലെ എന്താണ്, വാദിക്കാൻ വേണ്ടിയുള്ളവർ ചർച്ച ചെയ്യുന്ന കാര്യമില്ല, വെറുതെ തർക്കിക്കാൻ വേണ്ടി ഒരു ചർച്ച ചെയ്യണമെങ്കിൽ അതൊന്നും കാര്യമില്ല. പക്ഷെ ഒരാള് ആശയവിനിമയം ചെയ്യാൻ വേണ്ടിട്ട്, ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിട്ട്, ഇത് ഉൾക്കൊള്ളാനുള്ള മനസ്സോടുകൂടിയുള്ള ഒരു ചർച്ചയാണെങ്കിൽ മാത്രമേ അത് ഈ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. പിന്നെ ചിലർക്ക് അറിയില്ല, മനസ്സിലാക്കാൻ താല്പര്യമുണ്ട്, അപ്പൊ അവരോട് പറയും, സംശയങ്ങൾ ചോദിക്കുന്നു, മറുപടി പറയുന്നു, അതും ചർച്ചയാണ്. സ്വയം സംശയങ്ങൾ ഉന്നയിച്ച് മറുപടി പറയുന്നു, അതും ചർച്ചയാണ്. ഇതെല്ലാം മനനമാണ്. അതുകൊണ്ട് മാത്രമേ ഇവിടെ പറയുന്ന ഈ മായാമതി, ദേഹാത്മബുദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അറ്റുപോകത്തുള്ളൂ. ഇവിടെ ദേഹാത്മബുദ്ധി അറ്റുപോവുക എന്ന് പറഞ്ഞാൽ, മനനത്തിലൂടെ അത് അറ്റുപോവുക എന്ന് പറഞ്ഞാൽ എന്താണോ, ദേഹാത്മബുദ്ധി ആണല്ലോ മായാമതിയുടെ തുടക്കം. അത് അറ്റുപോവുക എന്ന് പറഞ്ഞാൽ എന്താണോ, മനനത്തിലൂടെ സാധിക്കും വേണം. എന്താണ് ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞതെന്ന് പറയുന്നത്? ഒരു സമാധി അവസ്ഥയെ കുറിച്ചാണ്, ഇവിടെ പറയുന്ന മനനത്തെ കുറിച്ചാണ്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ മനനം കൊണ്ട് എന്താണോ മായാമതി അർഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേഹാത്മബുദ്ധി പോലെയുള്ള കാര്യങ്ങൾ, ഭേദബുദ്ധി, ഇതെല്ലാം സത്യമല്ല അസത്യം എന്ന് അറിയുകയാണ്. അതാണ് മനനം കൊണ്ട് ഒരാൾക്ക് അത്രേ സാധിക്കും. അത്രേ മനനത്തിന്റെ ഫലമായി പറയുന്നുള്ളൂ, അത്ര ആവശ്യമുള്ളൂ എന്നാ പറയുന്നു. ഇത് അസത്യമാണെന്ന് ബോധിക്കുക. അല്ലാതെ ദേഹാത്മബുദ്ധി മറഞ്ഞു പോകുന്ന, ദേഹാത്മബുദ്ധി മറഞ്ഞു പോകുന്നതാണ് മുമ്പ് പറഞ്ഞത്. ഏതാണ്? സമാധി ധ്വനിമയമായി വിലക്കി വന്നാൽ ശേഷം ദൃശ്യജാലം പുനരവിട ത്രിപുടിക്ക് മുക്തി നൽകും, സ്വനവുമടങ്ങും ഇടം ചെയ്യും. ഇതൊരു ഉപാസനയുടെ ഫലമാണ്. മനസ്സ് സമാധിയിലെത്തിച്ചേരുമ്പോൾ എന്താണ്, മനസ്സ് വിലയിച്ചു പോകുന്ന ത്രിപുടി എന്നില്ലാതായി കേവലം സ്വയം പ്രകാശമായി നിൽക്കുന്നു എന്ന് പറയുന്നത് സമാധി മാത്രം സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സമാധിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നത് വേറെ കാര്യമാണ്, അത് മനനമാണ്. അപ്പൊ അതിനെ ഇതിനെ കൂടെ ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശത്തിലെത്തിയവന് പിന്നെ മനനത്തിന്റെ ആവശ്യമൊന്നുമില്ല, അതിന് സമാധി ഇരുന്നാൽ മതി. അപ്പൊ ഇത് രണ്ട് വിഷയങ്ങളാണ്. ഇതാണ് നമ്മുടെ ബന്ധം എന്ന് പറയുമ്പോൾ നേരിട്ട് ബന്ധമൊന്നുമില്ല. ഏത് അത് നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു സംശയം വന്ന അങ്ങനെ പദ്യമേ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാം മനസ്സിലാക്കണമെന്ന് വാശി പിടിക്കേണ്ട കാര്യം എന്താ? മനസ്സിലാക്കാമെന്നുള്ള മനസ്സിലാക്കിയാണ്. ുനിമയമായി ഗഗനം ജലിക്കും അന്നാൾ ദർശനജാലം പുനരവിടെ. അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിലായോ, നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ എപ്പോഴും എന്തായിരിക്കും? തത്വങ്ങൾ ആശയങ്ങളാണ് പരസ്പരം കൈമാറുന്നത്. അത് നമുക്ക് പൊതുവായ തത്വങ്ങളാണ്. ഇപ്പൊ പ്രതിയോക്തയോ വായു ആകാശ കാലത്തേക്ക് ആത്മമനാൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ്? അത് പൊതുവായ തത്വത്തെ കുറിച്ച് പറയുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിന്റെ ലക്ഷണം എന്താണ്, പ്രമാണം എന്താണ്. അപ്പൊ ഇവിടെ പറയുന്ന ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഇതിലൊരു മാധ്യമ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു ശാസ്ത്ര സിദ്ധാന്തങ്ങളാണ്. ആ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ നമുക്ക് ഇരട്ട വിളക്ക് ചർച്ച ചെയ്യാം, അത് നമുക്ക് ബോധ്യപ്പെടാനും പറ്റും. പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തി ആ വ്യക്തിയുടെ അനുഭവത്തെ കുറിച്ചൊരു വർണ്ണന നടത്തി കഴിഞ്ഞാൽ അത് വ്യക്തിനിഷ്ഠമാണ്, അത് വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വ്യക്തിനിഷ്ഠമായ ഓരോ അനുഭവങ്ങളും എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ഒരാൾക്ക് പറയാം. ഞാൻ ഇന്നലെ ഒരു കുട്ടിച്ചാത്തനെ കണ്ടെന്ന് എനിക്ക് പറയാം, പക്ഷെ വേറൊരാളെ അത് ബോധ്യപ്പെടുത്താൻ പറ്റും. കുട്ടിച്ചാത്തൻ അതെന്റെ അനുഭവമാണ്. അതുപോലെ ഈ സമാധി പോലെയുള്ള അനുഭവങ്ങളൊക്കെ ആരെങ്കിലും വിശദീകരിച്ചു കഴിഞ്ഞു അത് ആ വ്യക്തിയുടെ അനുഭവം മാത്രമാണ്, വേറൊരാൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു വ്യക്തി അനുഭവങ്ങളും ഒരനുഭവം ഋക്ഷുക്ഷീര ഗുടാധീനം രസഭേദോ സരസ്വത്യാപ്യാഖ്യാതെന്ന ശക്തി പലരും പറയുന്നതാണ്. ഋക്ഷു എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പ്. ക്ഷീരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗുടം ശർക്കര ഇതൊക്കെ നമ്മൾ ഓരോ സാധനം എടുത്ത് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു രസഭേദമുണ്ട്. ഈ രസഭേദം ഇതിന്റെയൊക്കെ രസത്തിന്റെ ഭേദം സരസ്വതി വിചാരിച്ചാലും വേറെ ആളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. പറ്റൂ? പാലിന്റെ രസമിന്നതാണ്, ശർക്കരയുടെ രസമിന്നതാണ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? പാല് കുടിച്ച ഒരാളാണെങ്കിൽ ആരോട് പറയുന്നത് പാലിന്റെ രസം പോലെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഓർമ്മ വരും അയാൾ പണ്ട് പാല് കുടിച്ച രസം. അതേ പറ്റും. അതിനപ്പുറം ആ രസത്തെ വിശദീകരിക്കുക എന്ന് പറയുന്നത് വേറെ ഒരാൾക്കും വേറൊരാൾക്കും പറയാൻ ഒരാളാണ് അത് പാലിന്റെ മധുരം പോലെയാണ് ഇതുപോലെയാണ്. ആ രസഭേദത്തെ വാക്കിലൂടെ ഒരിക്കലും വേറൊരാൾക്ക് പറന്നു കൊടുക്കാൻ പറ്റത്തില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കഴിച്ചതിന്റെ ഓർമ്മ വരും, അത്ര അതേ സംഭവിക്കത്തുള്ളൂ. അപ്പൊ കഴിച്ചിട്ടില്ലാത്ത ഒരാളുടെ അടുത്താണെങ്കിലോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പാലിന്റെ രസം പോലെ അല്ല ശർക്കര അല്ലെങ്കിൽ ഇക്ഷുവിന്റെ രസം, കരിമ്പിന്റെ രസം എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു വഴിയില്ല. എന്തുകൊണ്ട്? രസ അനുഭൂതി എന്ന് പറയുന്ന വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ്. അപ്പൊ വ്യക്തിനിഷ്ഠമായ അനുഭൂതികൾ ഒരാൾക്ക് പറയാം, പക്ഷെ വേറൊരാൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. വളരെ ചമത്കാരപൂർണമായ ഒരു ഭാഷയിൽ ആലങ്കാരികമായി ഒക്കെ അനുഭവങ്ങൾ വിശദീകരിക്കും പലയിടത്തും. പക്ഷെ അത്തരം ആ വിശദീകരണങ്ങൾ കൊണ്ട് നമുക്ക് പരമാവധി മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? നമുക്കില്ലാത്ത ഒരു അനുഭവം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു, ഇത്രയും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആന കടന്ന് വ്യാഖ്യാനിച്ചിട്ട് യാതൊരു കഥയും ഇല്ല, യാതൊരു പ്രയോജനവുമില്ല. അത് മനസ്സിലാകത്തില്ല, വ്യക്തിനിഷ്ഠമായ അനുഭവം. പിന്നെ ഇനിയിപ്പോ ഒരാള് പറയണം, ആ എനിക്ക് പിടി കിട്ടി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന വ്യക്തി ഇതുപോലെ ഒരു അനുഭവത്തിൽ, അത് ആ ഒരു വ്യക്തിക്കല്ലേ പറ്റൂ, അനുഭവമില്ലാത്തവർക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരാൾ പറയണം, ഞാനും എന്താണോ എന്നെ സംബന്ധിച്ച് ധ്വനിമയമായി ഗഗനം ജ്വലിച്ചു, ആ അതൊക്കെ എനിക്കും ജ്വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് വേറെ ആൾക്ക് പറയാൻ പറ്റില്ല, അയാളുടെ ഒരു അനുഭവമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് അതൊന്നും വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല, വ്യാഖ്യാനിക്കാനും കഴിയാതെ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതല്ല, ഭാഷയുടെ അർത്ഥം നമുക്ക് പറയാം. ഭാഷയുണ്ടല്ലോ, പദങ്ങൾ, അതിന്റെ അർത്ഥം പറയാം, അന്വയം പറയാം, അതെല്ലാം പറയാൻ പറ്റും. ധ്വനി എന്ന് വെച്ചാൽ എന്താണ്, ഗഗനം എന്താണ്, ജ്വലിക്കുക എന്താണ്. പദാർത്ഥങ്ങൾക്കപ്പുറം വ്യക്തിയുടെ അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. പിന്നെ വ്യാഖ്യാനിക്കുന്നവരെല്ലാം അതൊന്ന് വ്യാഖ്യാനിക്കും, അവരിത് എന്തിനു പിന്നെ വ്യാഖ്യാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മോപദേശതകം നമ്മൾ അറിവിലും ഏറി അറിഞ്ഞു എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഇടയ്ക്കൊന്നും വിട്ടുകളയാൻ പറ്റും, കാരണം ഇയാൾ വ്യാഖ്യാതാവില്ല, ഇയാൾ എന്തായാലും തുടങ്ങിയില്ല. അപ്പൊ 100 എണ്ണം വ്യാഖ്യാനിക്കാനുള്ള ബാധ്യത വരും, അതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നതാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ബാധ്യതയില്ല, എല്ലാം വ്യാഖ്യാനിക്കേണ്ട ബാധ്യതയില്ല. നമുക്കിടയ്ക്ക് നമുക്ക് മനസ്സിലാവുന്ന മാത്രം വ്യാഖ്യാനിച്ചാണ്, അതാണ് അതിന്റെ ഒരു ഗുണം. മറ്റേത് ആദ്യം മൂലം വ്യാഖ്യാനിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അറിയാൻ വയ്യാത്തതും വ്യാഖ്യാനിക്കുന്നു, ഇതെന്റെ ആവശ്യമില്ല, കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും. അല്ല, യോഗ സൂത്രം എടുത്താലും ഇനി ഏത് സൂത്രം എടുത്താലും ഒരാളുടെ അനുഭവമാണെങ്കിൽ എന്താ, തിരിച്ചും മറിച്ചൊന്നും പറയാമെന്നാണേ കേൾക്കുന്നതെന്ത് മനസ്സിലാവും? സമാധി ഉള്ള ഒരാൾക്കാണെങ്കിലേ അയാൾക്ക് ഇതിന്റെ ആവശ്യമുണ്ട്, അയാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോ സമാധി എന്ന് പറയുന്ന ഒരു നിലയിലെത്തിയ ഒരാളാണെങ്കിൽ പിന്നെന്താണോ ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്കറിയാം. പിന്നെ ഇല്ലാത്തവനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അവൻ മനസ്സിലാകത്തുമില്ല. വ്യക്തിനിഷ്ഠമായ അതാണ് ഈ ഇത്തരമുള്ള എന്താണ് നിഗൂഢ വിദ്യകളെന്ന് പറയുന്നതിന്റെ പ്രത്യേകത അതാണ്. നിഗൂഢ വിദ്യകളെന്ന് പറയുമ്പോൾ യോഗശാസ്ത്രം പോലെയുള്ളതൊക്കെ നിഗൂഢ വിദ്യകളാണ്, അതിനകത്തൊക്കെ ഇങ്ങനെ ഒരുപാട് വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളുടെ വർണ്ണനകളാണ്. അത് ആ അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് മാത്രമേ, ആ വ്യക്തികളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് മാത്രമേ അത് ബാധകമാകുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് അതൊന്നും ബാധകമാകുന്നില്ല. ഗുരുവിന്റെ അവകാശികളെന്നൊക്കെ പറയുന്നവർ ഇവിടെയാണ് മൂക്കുകൊണ്ട് രക്ഷാവരയ്ക്കുന്നത്. എന്തുകൊണ്ട്? ഈ പറയുന്ന ഇപ്പൊ നമ്മൾ വ്യാഖ്യാനിച്ച ഈ പദ്യമൊക്കെ ആർക്കും, കാരണം അതൊരു തത്വമാണ്. തത്വചിന്തനാക്കി നമുക്ക് പറയാം. ഞാൻ ഗുരുവിന്റെ നേരിട്ടുള്ള ശിഷ്യനാണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന അനുഭൂതി എങ്ങനെ ഉണ്ടാകുമെന്ന് ഗുരു ആ ശിഷ്യന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതിനുവേണ്ടി നീ ഇങ്ങനെ ചെയ്യണം, ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ പറഞ്ഞു കൊടുത്ത? അങ്ങനെ ഒരിടത്തും ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ആർക്കും ഗുരു പറഞ്ഞു കൊടുത്തായിട്ട് അറിയില്ല, ഇവരാരോ അവകാശപ്പെടുന്നുമില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ അനുഭവം ഉണ്ടാകും. നാദാനുസന്ധാനം എന്ന് പറയുന്ന ഒരു യോഗ പ്രക്രിയയുണ്ട്, അത് പരിശീലിക്കുന്ന ആൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് പലയിടത്തും. പക്ഷെ അങ്ങനെ ഗുരു എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ ചെയ്തു, എനിക്ക് അനുഭവം ഉണ്ടായി എന്ന് ഈ ഗുരുവിന്റെ ശിഷ്യരെന്ന് പറയുന്നവർ ഈ പദ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അവർക്ക് മനസ്സിലായിട്ടുകൂടിയില്ല ഇതെന്താണ്. അതല്ലേ ഏറ്റവും വലിയ രസകരമായത്. കുറച്ച് ശാസ്ത്രങ്ങളിൽ പരിചയമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റു സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ അതും മനസ്സിലാകത്തില്ല. ബാക്കിയൊരു അവകാശവാദങ്ങളാണ് ഇതൊന്നും. ആരും ഗുരുവിൽ നിന്ന് നേരിട്ട് ആരെങ്കിലും ഗ്രഹിച്ചതായി ആരും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. പിന്നെ ഗുരുവിന്റെ പരമ്പര എന്ന് പറയുന്നതിൽ എന്താണ്, അങ്ങനെ ഞാൻ പ്രകാശാനന്ദ സ്വാമി എടുത്ത് ചോദിച്ചു, സ്വാമിക്ക് എന്താ ഉപദേശം? അത് അഹം ബ്രഹ്മാസ്മി. അത് എല്ലായിടത്തും ഉള്ളതാണല്ലോ അഹം ബ്രഹ്മാസ്മി, ജനറൽ സാധനമല്ല. അതാണ് പ്രകാശാനന്ദ സ്വാമിക്ക് ഉപദേശം കൊടുത്തത്. ഇതൊന്നും പറഞ്ഞു കൊടുത്തായിട്ട് പറയുന്നില്ല. അപ്പോ ആ അങ്ങനെ ഒരു ഉപദേശ സമ്പ്രദായം എന്ന് വെച്ചാൽ ഗുരുവിന്റെ ശിഷ്യനിൽ നിന്ന് മന്ത്രദീക്ഷയൊക്കെ സ്വീകരിച്ച ആളാണ്. പിന്നെ ഗീതാനന്ദ സ്വാമി, ഗീതാനന്ദ സ്വാമി പറയുന്നില്ല. അവരെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള സന്യാസിമാര് ഗുരുവിന്റെ പിന്നെ നേരിട്ടുള്ള, പിന്നെ ഞാൻ നേരിട്ടുള്ള കണ്ടാണ് മാധവാനന്ദ സ്വാമി, ഗുരുവിന്റെ നേരിട്ടുള്ള ശിഷ്യൻ. ശിഷ്യനെന്ന് വെച്ചാൽ ഗുരുവിന്റെ അടുത്ത് കഴിഞ്ഞിരുന്നുവല്ലോ. അവർക്കാർക്കും ഇതിനെ കുറിച്ചൊന്നും യാതൊരു ഗ്രാഹ്യമില്ല വിഷയങ്ങളെ കുറിച്ച്. അവരെങ്ങനെ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർക്ക്. പിന്നെ സച്ചിദാനന്ദ സ്വാമി എടുത്ത് ചോദിച്ചാൽ അറിയാം, സ്വാമിക്ക് പലരും പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനി സ്വാമി എടുത്ത് നേരിട്ട് ചോദിക്കണം, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ഉപദേശ പാരമ്പര്യമൊന്നും ഇവിടെ ഈ ഗുരുവുമായിട്ട് നേരിട്ട് ഉള്ള സന്യാസി ശിഷ്യനെന്ന് പറയുന്നത് ഞാൻ കണ്ടത് ഇദ്ദേഹത്തിനാണ്. അവര് മാധവാനന്ദ സ്വാമി വെച്ചാൽ മാധവാനന്ദ സ്വാമി അന്ന് ഈ റിക്ഷയും പിടിച്ചുകൊണ്ടിടന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സന്യാസി ശിഷ്യനൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഗുരു പറഞ്ഞിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, മാധവൻ തണ്ടാൻ മാത്രമല്ല ഒരു മണ്ടനുമാണ്, ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ അങ്ങനെ ഒരു പാരമ്പര്യമായ ഒരു വിദ്യ ഉള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് വിശദീകരിക്കേണ്ടായിരുന്നു. ആത്മോദേശതം എന്നെ എത്രയോ കാലം ആരും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ആദ്യകാല ശിഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് വ്യാഖ്യാനം എഴുതി വെക്കാത്ത അത് തന്നെ ശ്രീലങ്കസ്വാമിയുടെ നോട്ട് ബുക്കിൽ നിന്നാണ് ഈ ആത്മബോധം പഴയത് കിട്ടിയത്. ശിവലിംഗസ്വാമി ഒരുപാട് എഴുതിയല്ലോ, ഒരുപാടൊക്കെ ശിവലിംഗസ്വാമി സ്വന്തം നിലയ്ക്ക് ഒരുപാട് സ്തോത്രങ്ങളും പദ്യങ്ങളും അതിൽ ഒക്കെ ഒരുപാട് എഴുതി. സച്ചിദാനന്ദ സ്വാമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, എന്നാ പിന്നെ ഇത് ഒരു വ്യാഖ്യാനം എഴുതി വെക്കാറ് എഴുതിയിട്ടില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇല്ലെന്നും പറയാൻ പറ്റില്ല, എഴുതിയിട്ടില്ലാത്തോണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പ്രകാശാനുസ്വാമി എടുത്ത് ഞാൻ നേരിട്ട് ചോദിച്ചോൺ പറഞ്ഞ ഇത്രയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോ അതുകൊണ്ട് അത് ആർക്കെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തെളിവുകളൊന്നും ഉണ്ടെങ്കിൽ ഇതാ ചെയ്യേണ്ടത്. തീർച്ചയായും അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു. അതിന്റെ ശിവലിംഗസ്വാമിയുടെ നോട്ട് ബുക്കിൽ എന്താണ് ഹനുമാൻ ഉപാസിക്കുന്ന ഒരു മന്ത്രം കണ്ടായിരുന്നു അതിനകത്ത്. ഹനുമാൻ ഉപാസിക്കുന്നു, അതൊക്കെ ഒരു പഴയ ഒരു നാടൻ രീതിയിലുള്ള ഒരു രീതിയാണ്. ഹനുമാന സിദ്ധി വരുത്തുന്നു, അല്ലാതെ ഈ പറയുന്ന രീതിയിൽ സ്വാമി അങ്ങനെ എഴുതിയിട്ടില്ല. ബ്രഹ്മവിദ്യാവഞ്ചകം പിന്നെ അതൊക്കെ വ്യാഖ്യാനിച്ചത് ജന്മിയെന്നവരെന്നു അതൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിലൊന്നും തന്നെ കൂടുതൽ അങ്ങനെയൊന്നും പറയുന്നുമില്ല. അവിടെയും പറയാമായിരുന്നു നാദഭൂമിയിൽ അമർന്ന വിരാഗപടൽ പറയുകയാണെങ്കിൽ വിശദീകരിച്ച് പറയാമായിരുന്നു. അവിടെയൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും, അതൊന്നും നമുക്കറിയില്ലെന്നേ പറയാൻ പറ്റും. എന്റെ അറിവില്ല. നിങ്ങൾ സച്ചിദാനന്ദ സ്വാമി എടുത്ത് നോക്കി, സ്വാമി അതിന്റെ ഒക്കെ ലിസ്റ്റ് തരും. ദിവ്യശ്രീ ശ്രീ ശ്രീ ഇന്നാർക്കൊക്കെ കിട്ടി എന്ന് പറയും. എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അറിയില്ലെന്നേ പറയും. പിന്നെ ഗുരുവിന്റെ ശിഷ്യന്മാരൊക്കെ ഗുരു കർമ്മരംഗത്തേക്കാണ് നിയോഗിച്ചത്. സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണ് മിക്കവാറും എല്ലാ ശിഷ്യന്മാരെയും നിയോഗിച്ചത്. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും രണ്ടും രണ്ടാണ്, തത്വചിന്ത വേറെയാണ്, ഇവിടെ പറയുന്ന യോഗ സാധനയും യോഗ അനുഭൂതിയും അത് രണ്ടും രണ്ടാണ്. രണ്ടും ഇതിനകത്തുണ്ട്. ആത്മോദേശത്ത് ചെറുത്ത് ഇങ്ങനെയുള്ള അനുഭൂതികളെ കുറിച്ച് പറയും, തൊട്ടടുത്ത് തന്നെ ചിന്തയെക്കുറിച്ചും പറയും, മനനത്തെ കുറിച്ചും പറയും. അത് നമ്മൾ വേർതിരിച്ച് രണ്ട് രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇത് ഒന്നിന്റെ തുടർച്ചയല്ല മറ്റൊന്ന്. ആശയപരമായ തുടർച്ച ഇല്ല, അത് മറ്റൊരു സംഭവം, ഇത് വേറെ സംഭവം, രണ്ട് രണ്ടാണ്.